ശാസ്ത്രാധിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രേ പ്രഥമ. പ്രാതിപതികാർത്ഥം മാത്രം വ്യത്യസ്ത വ്യാഖ്യാനം കുറവ്. അത്ര പ്രാതിപതിക മാത്ര വ്യത്യസ്ത ഉദാഹരണാനി അഗ്രേ പക്ഷ്യതി. അലിംഗ നിയതലിംഗസ പ്രാതിപതിക മാത്ര ഇത്യസ്യ ഉദാഹരണം. അലിംഗാഹ ഭവന്തി ഉച്ചൈഹി നീചൈഹി ഇത്യാദി ശബ്ദാഹ. നിയതലിംഗസ അത്ര കൃഷ്ണ ശ്രീഹി ജ്ഞാനം. ഇതി ശബ്ദത്രയം ദത്തം. അത്ര ഉച്ചൈ നീചൈ ഇത്യാദ്യവ്യേഷു ലിംഗഭാവ തസ്യ അവ്യയസ്യ അർത്ഥസ്യ പ്രാതിപതികാർത്ഥം മാത്രേ ഇത്യനേന ഗൃഹീതത്വാ ശബ്ദദ്വയം പ്രാതിപതികാർത്ഥം മാത്ര ഇത്യസ്യ ഉദാഹരണം ഭവതി. തസ്യ അർത്ഥസ്യ അത്ര നിയത ഉപസ്ഥിതി ഭവതി. ഏവമേവ കൃഷ്ണ ശ്രീ ജ്ഞാനം ഇത്യാദി സ്ഥലേഷു വി തസ്യ അർത്ഥസ്യ നിയതോപസ്ഥിതികത്വ പ്രാതിപതികാർത്ഥത്വേന ഗൃഹീതേ തസ്മാതുപരി പ്രാതിപതികാർത്ഥം മാത്രേ ഇതിനേന പ്രഥമാസ്യ. യേഷു ഉദാഹരണേഷു സർവത്ര പ്രാതിപതികാനാം അർത്ഥാനാം നിയത ഉപസ്ഥിതികത്വം വർത്തതെ. അതഃ ഏതേ ശബ്ദേ പ്രാതിപതികാർത്ഥം മാത്ര ഇത്യസ്യ ഉദാഹരണം ഭവതി. പുനഃ അത്ര വക്ഷ്യതി അനിയത ലിംഗാസ്തു ലിംഗമാത്രാധിക്യസ്യ. അത്ര ഉദാഹരണത്വേന നിർദ്ദിഷ്ടാഹ തടഹ തടി തടം ഇതി ശബ്ദാഹ. ഏഷ ശബ്ദേഷു നിയത ഉപസ്ഥിതികരൂപ പ്രാതിപതികാർത്ഥ വർത്തതേവ. യേഷ്വപി വ്യക്തി പ്രവൃത്തിനിമിത്തം ഇത്യാദയഃ പ്രാതിപതികാർത്ഥരൂപേണ ഏവ വർത്തന്തെ. ഏവമപി ഏഷാം ശബ്ദാനാം ആനിയതലിംഗത്വാ പ്രാതിപതികം മാത്ര ഇതിനേന ഗ്രഹീതം ന ശക്യതേ. അതഃ ലിംഗ മാത്ര ആധിക്യാർത്ഥേ ഏവ യഭ്യ പ്രഥമ ഭവതി. പ്രാതിപതികാർത്ഥം പ്രാതിപതികാർത്ഥ അത്ര അസ്ത്യേവ കിന്തു പ്രാതിപതികാർത്ഥാത് അധികരൂപേണ അത്ര ലിംഗാധിക്യം വർത്തത. ലിംഗാധിക്യം ഇത്യുക്തേ അനിയത ലിംഗത്വം. തസ്മിന്നർത്ഥേ ഏവ അത്ര പ്രഥമ കൃത. അതഃ അത്ര ശബ്ദത്രയം ഭവതി ലിംഗമാത്ര ആധിക്യേ ഇത്യസ്യ ഉദാഹരണം. അനന്തരം പരിമാണമാത്ര ആധിക്യ ഇത്യസ്യ ഉദാഹരണം വക്ഷ്യതി. പരിമാണമാത്രേ ദ്രോണോ വ്രീഹി. ദ്രോണരൂപം യത് പരിമാണം തത് പരിച്ഛിന്നോ വ്രീഹിരിത്യർത്ഥം. പരിമാണമാത്ര ആധിക്യ ഇത്യസ്യ ഉദാഹരണം ഭവതി ദ്രോണോ വ്രീഹിരിതി. അത്ര ദ്രോണശബ്ദ പരിമാണവിശേഷവാചക യഥ പ്രസ്ഥ പരിമാണവിശേഷവാചക ഇവം ഉടവ പരിമാണവിശേഷവാചക കുടവം ഏവം ആടക പരിമാണവിശേഷവാചക ഏവമേവ ദ്രോണശബ്ദോപി പരിമാണവിശേഷസ്യ വാചക. അസ്യ പ്രാതിപദികസ്യ അർത്ഥ പരിമാണവിശേഷ. തസ്മാത് പരിമാണമാത്ര ആധിക്യേ പ്രഥമവിഭക്തി സിദ്ധ്യതി. നതു കേവല പ്രാതിപദികാർത്ഥേ കൃഷ്ണ ശ്രീഹി ജ്ഞാനം ഇത്യാദി സ്ഥലേഷു പ്രാതിപദിക അർത്ഥേ പ്രഥമ കൃത തേഹി ശബ്ദൈഹി പ്രാതിപദികാർത്ഥ ഉക്തേവ തഥ പുനഃ സ്വാർത്ഥേ പ്രഥമ ക്രിയത്തെ. തത്ര വ്യാഖ്യാനാന്തരമപി വർത്തതേ പ്രാതിപദികാർത്ഥസ്യ ഉക്തത്വാ പുനഃ കിമർത്ഥ പ്രഥമ ഇതി പ്രശ്നേ കൃതേ തത്ര ഏകത്വാദി സംഖ്യാനാം ഏകത്വം ദ്വിത്വം ബഹുത്വം ഇത്യാദീനാം ബോധനാർത്ഥം പ്രഥമ കൃത ഇതി വ്യാഖ്യാനാന്തരം വർത്തതേ. അത്ര തോ ദ്രോണരൂപപ്രാതിപദികസ്യ അർത്ഥ ഭവതി വിശേഷ പരിമാണ. പ്രാതിപദികാർത്ഥ തത് പ്രാതിപദികാർത്ഥ വ്യാഖ്യാനാനുസാരേണ കേചിത് ദിഗം പ്രാതിപദികാർത്ഥം ചതുഷ്കം പഞ്ചകം ഇത്യാദയ വിഭിന്നാഹ മതാഹ സന്തി തദനുസാരേണ പ്രാതിപദികാർത്ഥ പ്രാതിപദിക അർത്ഥാഹ വിഭിന്നാഹ സർവേഷു പ്രാതിപദികേഷു വർത്തന്തേവ ഏവം അത്രാപി ഭവേത് വ്യക്തി കേശു സ്ഥലേഷു വ്യക്തി സ്ഥലേഷു വ്യക്തി പ്രവൃത്തി നിമിത്തം ദ്രോണശബ്ദസ്യ കൈരല്യം യഥാ പറ ഇടങ്ങൾ ഇത്യാദി പ്രയോജ്യത ഏവമേവ അളവ് അളവ് പരിമാണ ഇത്യുക്തേ നതു പരിമാണ മാപകം പാത്രം കിന്തു പരിമാണ ഏവ തദവി വർത്തത ഏവ കസ്മാത് പാത്രസ്യാപി ഏഷ ശബ്ദ ആയാതി തത് പാത്രം മാനാർത്ഥം ഉപയോജ്യത ഇത്യതഃ തസ്മാത് കാരണം പാത്രം ഭവതി മാപകം അതഃ പരിമാണസ്യ പ്രയോജകത്വ പരിമാണമാപകസ്യ പ്രയോജകത്വാത് പാത്രോവി പരിമാണവാചക ഭവതി പാത്രേ പരിമാണശബ്ദ ഗൗണ മുഖ്യതയാ പരിമാണേ ഏവ പരിമാണശബ്ദ അതഃ അത്രാപി ദ്രോണശബ്ദ പരിമാണവാചക നതു മാപക വസ്തുവാചക കുടം കുടവം ഇതി സംസ്കൃതി കൈരളിയാം കുട്ടുവം കുടവം ഇതി സംസ്കൃതഭാഷായാം കുട്ടുവം കുട്ടകം അത് ദേശഭേദേന ആടകം ഇത്യാദി അത് അത്ര ദ്രോണശബ്ദ കേവല പരിമാണവാചക തദപി പരിമാണവിശേഷവാചക ഭവതി പരിമാണവിശേഷ ദ്രോണശബ്ദ പ്രാതിപദികസ്യ അർത്ഥേവ അതഃ അത്ര പ്രാതിക പ്രാതിപദികാർത്ഥ നിയേത വസ്തുതികശ്ച ഭവതി ദ്രോണശബ്ദസ്യ അർത്ഥസ്യ നിയതത്വാത് അത്ര പ്രാതിപദിക അർത്ഥ അത്ര നിയതമേവ ഏവമപി അസ്മാ ശബ്ദാത് സ്വാർത്ഥേ പ്രത്യോന ഭവതി കിന്തു അസ്മാ ശബ്ദാത് പരിമാണ സാമാന്യർത്ഥേ പ്രത്യയോ ഭവതി പരിമാണ സാമാന്യം ഇത്യുക്തേ തത്ര പരിമാണവിശേഷസ്യ വിവക്ഷ നാസ്തി കേവലം പരിമാണ ഇത്യർത്ഥേ അത്ര പ്രത്യയോ ഭവതി സ്വാർത്ഥപ്രത്യോന പരിമാണവിശേഷവാചക ദ്രോണശബ്ദാത് പരിമാണ ഇത്യർത്ഥേ പ്രഥമ ഭവിഷ്യതി തതഃ ദ്രോണഃ ദ്രോണഃ ഇതി ശബ്ദഃ സിദ്ധ്യതി പരിമാണ വിശേഷഃ പ്രത്യാർത്ഥഃ ന പ്രകൃത്യർത്ഥഃ പരിമാണ സാമാന്യ പ്രത്യാർത്ഥശ്ച തയോഹോ അഭേദേന അന്യോ ഭൂതി ഏവഞ്ച അർത്ഥ സിദ്ധ്യതി ദ്രോണ രൂപ പരിമാണവിശേഷാത്മകം യത് സാമാന്യ പരിമാണം ഇതി ഏവഞ്ച അത്ര ദ്രോണശബ്ദസ്യ അർത്ഥോ ഭവതി ദ്രോണ ഇതി ശബ്ദസ്യ പ്രത്യേകൃതേ തദനന്തരം അസ്യ ശബ്ദസ്യ അർത്ഥം ഭവതി ദ്രോണരൂപ പരിമാണ വിശേഷാത്മകം സാമാന്യ പരിമാണം ഇതി പ്രത്യേകരണസ്യ പ്രയോജനം കിം പരിമാണ സാമാന്യ ബോധജനകത്വമേവ. കേവല പ്രാതിപദികാത് പരിമാണ വിശേഷ ബോധോ ജായതേ പ്രത്യേകൃതേ തദനന്തരം പരിമാണ സാമാന്യസ്യാപി ബോധോ ജായതേ. ഏത് ദൈവാസ്യ പ്രയോജനം തദനന്തരം പരിമാണ വിശേഷാത്മക പരിമാണ സാമാന്യരൂപസ്യ അസ്യ അർത്ഥസ്യ വ്രീ ശബ്ദേന സകാന്യോ ഭവതി. വ്രീഹി ഇതി അത്ര ഏകവചന ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം അന്യതരസ്യാം ഇതി സൂത്രേണ ക്രിയത്തെ. നാമ ജാതോ ഏകവചനം വ്രീഹി ഇതി അത്ര ഏക ഏവ വ്രീഹി ന വിവക്ഷിതം കിന്തു വ്രീഹി രാശിരേവ വിവക്ഷിതം കസ്മാത് അത്ര ജാതോ ഏകവചനം കൃതം. അനന്തരം ദ്രോണശബ്ദ വ്രീഹിശബ്ദേന സഹ പരിച്ഛേദ്യപരിച്ഛേദകഭാവേന അന്വേതി. പരിച്ഛേദകം ഭവതി പരിമാണം, പരിച്ഛേദ്യം ഭവതി വ്രീഹി. അതഃ തയോ സംബന്ധ പരിച്ഛേദ്യപരിച്ഛേദക സംബന്ധ. ഏവം അർത്ഥ സഞ്ജാതഃ ദ്രോണരൂപ വിശേഷ പരിമാണാത്മകം യത് സാമാന്യ പരിമാണം തേന പരിച്ഛിന്നോ ഭവതി വ്രീഹിരതി. അയമേവാത്ര പ്രഥമാകരണേന വിശേഷ വിശേഷാർത്ഥലാഭായ ഏവ ഇതി അസ്യ താത്പര്യം. വിശേഷാർത്ഥ അത്ര പ്രത്യേകരണേന പരിമാണസ്യ സാമാന്യ പരിമാണ സാമാന്യ പരിമാണസ്യ സാമാന്യനതു പരിണാമം സാമാന്യ പരിമാണസ്യ ബോധോ ജായതി അയമേവ അത്ര വിശേഷ. പ്രത്യേക നാസ്തി ചെയ്ത് കിം ഭവതി പ്രത്യേക നാസ്തി ചെയ്ത് ദ്രോണരൂപ വിശേഷ പരിമാണം ഇത്യവ ബോധോ ജായേത നതു ബോധരൂപ വിശേഷ പരിമാണാത്മകം സാമാന്യാത്മകം ഇതി ബോധോ ജായേത. കിമസ്യ പ്രയോജനമിതി ചേത് ശബ്ദബോധ വൈലക്ഷണ്യമേവ. ശബ്ദബോധവൈലക്ഷണ്യ സിദ്ധാർത്ഥം യഥാദൃശീ പ്രക്രിയ അവലംബ്യത വൈയാകരണൈ ദൈവാസ്യ പ്രയോജനം ശബ്ദബോധവൈലക്ഷണ്യം. സാമാന്യരൂപേണ അസ്യ അർത്ഥോ ഭവതി കിം ദ്രോണരൂപ പരിമാണാത്മകം വ്രീഹി ഇതി. അത്ര ശബ്ദബോധേ വൈലക്ഷണ്യം പ്രതീയത ദ്രോണരൂപ വിശേഷ പരിണാമെന്ന പരിമാണാത്മകം സാമാന്യ പരിമാണം തേന പരിച്ഛിന്നോ വ്രീഹി ഇതി. ഏതദേവ അസ്യ പ്രയോജനം ഏതസർവം ടീകായാം വിശദീകൃതം. പൂർവമവി കൈരള്യാം വ്യാഖ്യാതമേവ ഇതാനിം തസ്യ വ്യാഖ്യാനസ്യ ആവർത്തനമേവ കരോമി നൂതനത യാ കിഞ്ചിതവി അത്ര നാസ്തി സർവം പൂർവോക്തമേവ ചർവിത ചർവണമേവ ഭാഷാന്തരമേവ കൃതം. തദത്ര ഉക്തം മൂലഗ്രന്ഥേ ഏവ അനത് പൂർണതയാ ദ്രോണരൂപം യത് പരിമാണം തത് പരിച്ഛിന്നോപരി മയാ യദുക്തം വ്യാഖ്യാതമിദാനീം തത്സർവം വ്യാഖ്യാനാനുസാരേണ മൂലഗ്രന്ഥാനുസാരേണ ഏവമേവ അർത്ഥാത് പ്രതീയതേ കിം ദ്രോണരൂപം യത് പരിമാണം തത് പരിച്ഛിന്നോപരി ഏവം അർത്ഥകരണേ ടീക അനുസാരേണ ദോഷോ വർത്തതെ കിമത്ര ദോഷ ദ്രോണരൂപം പരിമാണം ഇത്യുക്തേ തത് പ്രാതിപതികാർത്ഥേവ പ്രാതിപതികാർത്ഥേ പ്രത്യേകരണാർത്ഥം അസ്മിൻ സൂത്രേ പരിമാണ ശബ്ദസ്യ കിം പ്രയോജനം പരിമാണം മാത്രേ പ്രത്യേകർണായ പ്രാതിപതികാർത്ഥ മാത്രേ ഇത്യേതദേവ പര്യാപ്തം തദർത്ഥം പരിമാണം മാത്രേ ഇതി നാവശ്യകം. പരിമാണം മാത്രേ ഇതിനാവശ്യകം. എന്തു ദ്രോണരൂപ അത്ര ഉത്തം ദ്രോണരൂപം യത് പരിമാണം സ അർത്ഥ പ്രാതിപതികാർത്ഥ ഇത്യംശേനേവ സിദ്ധ പ്രാതിപതികാർത്ഥ ഇത്യനേന പ്രത്യേകൃതേപി ഏവമേവ അർത്ഥ സിദ്ധ്യതി. അത അത്ര വിശേഷോ വക്തവ്യ അസ്തി കിമത്ര വിശേഷ തത് ടീകായാമുക്തം അത്ര ദ്രോണരൂപം പരിമാണം ഇത്യേതത് പ്രാതിപതികാർത്ഥേവ തത പരിമാണസാമാന്യ പ്രത്യേകൃത അത്ര അത വിശേഷാർത്ഥ നിഗദ്യത്തെ ദ്രോണ രൂപപരിമാണ വിശേഷാത്മകം യസാമാന്യപരിമാണമിതി തദർത്ഥ ലബ്ധ്യർത്ഥം അത്ര ദ്രോണശബ്ദാത് പ്രഥമ വിഭക്തി കൃത ഇതി വ്യാഖ്യായതെ ടീകാകൃത്ഭിഃ. ശബ്ദബോധ വൈലക്ഷണ്യായ അന്യഥ ദ്രോണരൂപം യത് പരിമാണ ഇത്യുക്തേ തത് പ്രാതിപതികാർത്ഥ ഇത്യനേന സിദ്ധ്യതി അത അത്ര പരിമാണശബ്ദകരണം വ്യർത്ഥം സ്യാത്. സൂത്രേ പരിമാണശബ്ദസ്യ ഉച്ചാരണേന കിമപി പ്രയോജനം ന സിദ്ധ്യതി ദ്രോണരൂപം യത് പരിമാണം ഇത്യേഷ അർത്ഥ പ്രഥമായ തത് പ്രാതിപതികാർത്ഥ ഇത്യനേനേവ സിദ്ധ്യതി. അവഗതം. സൂത്രേ പരിമാണ ശബ്ദ പൃഥക്ത്വേന നിർദ്ദിഷ്ട തസ്യ സാധുത്വാർത്ഥം സൂത്രകാരേണ കിമർത്ഥം ഈദൃശം കൃതം ഇത്യസ്യ വ്യാഖ്യാനരൂപേണ തസ്യ സാധുത്വജ്ഞാപനാർത്ഥം ഏവം വ്യാഖ്യാനം കൃതം. കിമത്ര സിദ്ധ്യതി ശബ്ദബോധവൈലക്ഷണ്യം. ശബ്ദബോധവൈലക്ഷണ്യസിദ്ധ്യർത്ഥം പരിമാണശബ്ദ അത്ര പ്രയുക്ത. അന്യഥാ പ്രാതിപതികാർത്ഥ ഇത്യനേനേവ അയമർത്ഥ സിദ്ധ്യതി. അർത്ഥ ശബ്ദബോധ വൈലക്ഷണ്യ പ്രയോജനം അർത്ഥവിശേഷ ഉപലബ്ധി അർത്ഥവിശേഷാർത്ഥ സിദ്ധ്യതി. അയമേ വിശേഷ അത്ര മൂലഗ്രന്ഥേ ഉക്തം ദ്രോണരൂപം യത് പരിമാണം തത് പരിച്ഛിന്നൈ വ്യാഖ്യാ ത്രിഭി ഉക്തം ദ്രോണരൂപം യത് വിശേഷപരിമാണം തദാത്മകം യത് സാമാന്യപരിമാണം തേന പരിച്ഛിന്നോ വിരീഹരിതി. അയം ഏവ അത്ര വിശേഷ ഇതമത്ര വൈലക്ഷണ്യം. ഇത് ടീകാകൃത് മത അനുസാരമാണ്. അന്യഥാ അത്ര പരിമാണ ശബ്ദപ്രയോഗ വ്യർത്ഥ സ്യാത്. ഏവം വ്യാഖ്യാനേ കൃതേ ക്ഷത്യഭാവഃ. ദ്രോണ പരിച്ഛിന്നോ പരിഹരിച്ച് അർത്ഥേ കൃതേ പരിമാണ ശബ്ദ വ്യർത്ഥ സഞ്ജാത. പ്രാതിപതികാർത്ഥ ഇത്യനേനേവ ഏഷ അർത്ഥ സിദ്ധ്യതി. അസ്യ സാധുത്വാർത്ഥം അന്യഥാ വ്യാഖ്യാനം കൃതം പെരുമാണശബ്ദസ്യ. സൂത്രേ പണിനിന യതുച്ചാരിതം പരിമാണം ഇതി തസ്യ സാധുത്വാർത്ഥം തസ്യ ശബ്ദസ്യ. ദ്രോണോ വ്രീഹി ഇത്യേതത് പ്രാതിപതികാർത്ഥമാത്ര ഇത്യനേനാവിശബ്ദമേവ. ഏവം ചിന്തയതി ചേത് അന്തതോഗത്വ പ്രൗഢ മനോഹരമായ അനേനേവ ഉക്തം ഗ്രന്ഥകാരേണൈവ പട്ടോജി ദീക്ഷിതേന ഇവ ഉക്തം അസ്യ സ്ഥാനേ അർത്ഥേ പ്രഥമായിത്യേവ പര്യാപ്തം ഭൂതി. നതു പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രേ പ്രഥമ ഇത്യേതെന്ന സമീചീനം അർത്ഥേ പ്രഥമായി ഇതി ഉക്തേപി പ്രഥമാ സിദ്ധ്യതി. പ്രഥമായ അർത്ഥ സിദ്ധ്യതി അത്ര പ്രഥമ വിഭക്തേ അർത്ഥവിചാര ക്രിയതി. അർത്ഥേ പ്രഥമ ഇതി കൃതേപി പ്രഥമാ വിഭക്തേ അർത്ഥ സിദ്ധ്യതി. കേചിത് വദന്തി സ്വാർത്ഥേ പ്രഥമ ഇത്തി ഏവമപി വക്തും ശക്യം. സ്വാർത്ഥേ പ്രഥമ ഏവമപി കാര്യസിദ്ധി സ്യാത്. തദർത്ഥം പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രേ ഇതി സൂത്രകരണം വ്യർത്ഥം. ഏതസ്വരവും വ്യാഖ്യാതൃഭി ഉച്യത. സൂത്രകാര അനുസാരേണ ഇതമേവ സൂത്രം. യഥസർവം ആവശ്യകമേവ എന്തു അർത്ഥേയപ്രഥമാ ഇത് കൃതേവി തത് വ്യക്തമേവ പ്രഥമ സർവത്ര ഭവതി പ്രാതിപദികാർത്ഥേ. രാമഃ ഇത്യുക്തെ അർത്ഥ ഭവതി രാമ ഇത്യേവ. അത അർത്ഥേയപ്രദമായിത്യേത് സമീചീനമേവ. ഉക്തേന തത് ഉക്തേ അനുക്തേ തത് അഭിഹിത അധികാരാനുസാരേണ തത് വിഷയം അന്യവിഷയമേവ. അഭിഹിതേ അഭിഹിതാധികാരേ അസ്യ പാദസ്യ പ്രഥമസൂത്രം ബോധി അനഭിഹിതെ. അനഭ അത്ര കാരക പ്രക്രിയായാം അസുൻപാദേ സർവാണി സൂത്രാണി അനഭീതാധികാരേ വർത്തന്തെ. അത അനുക്തം അനുക്ത ഉക്ത വിചാര തദനുസൃത്യ ഭവതി. അത്ര സൂത്രമേവ പരിഷ്കൃതം അന്യേഹി. അതേരുക്തം അസ്യ സൂത്രസ്യ സ്ഥാനേ അർത്ഥേ പ്രഥമായിതി വക്തം യോഗ്യം. തേന സൂത്രേണാപി യദസർവം സിദ്ധ്യതി. സാമാന്യ രൂപേണ സർവേ അവഗച്ഛന്തി. രാമ ഇത്യുക്തെ രാമഃ ഇത്യസ്യ അർത്ഥോ ഭവതി രാമഃ ഇത്യേവ പ്രാതിപദികാർത്ഥേവ അർത്ഥയേവ. അതഃ ഏവം പരിമാണമാത്രേ ദ്രോണോ വീരീഹി ഇത്യസ്യ ദ്രോണരൂപം യത് പരിമാണം തത് പരിച്ഛിന്നു വ്രീഹരിത്യർത്ഥ ടീകാകൃതാനുസാരേണ ദ്രോണ അരൂപ യത് പരിമാണ വിശേഷാത്മകം സാമാന്യ പരിമാണം തത് പരിച്ഛിന്നോ ബ്രഹി ഇത്യർത്ഥ.